ഗുരുപരമ്പര സ്മരിച്ചു ബ്രഹ്മസൂത്ര സേന്ദ്ര ഭാഷ്യം അധ്യായം പാദം 3 അധികരണം 13 സൂത്രം 42 സുഷുപ്തി ഉക്രാന്തിയുർഭേത്വേന സുഷുപ്തിനും ഉത്ക്രാന്തിയിനും ഭേദേന ഉപദേശാത് വേറിട്ട് പറയുന്നുണ്ട്. പ്രജാപതിയുടെ ഉപദേശം എന്ന് പറയുന്നത് വ്യത്യസ്തമെന്ന ബുദ്ധാന്താവസ്തു ഉപന്യാസേന അവസ്ഥാവത്വം സംസാരിത്വം അപേക്ഷത കിന്തറി അവസ്ഥാരഹിതത്വം അസംസാരിത്വം. ഇവിടെ ജാഗ്രതാദി അവസ്ഥകളെ കുറിച്ച് പറയുമ്പോൾ അവിടെ അവസ്ഥ അത്തരം അവസ്ഥകളുള്ള ജീവനെ കുറിച്ചല്ല പറയുന്നത്, സംസാരിയായ ജീവനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അവസ്ഥാരഹിതമായ അസംസാരിയായ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ അവസ്ഥകളെ കുറിച്ച് പറയുന്നുണ്ട്, അവസ്ഥയുള്ള ഒന്നിനെ കുറിച്ച്, പരമാർത്ഥത്തിൽ അങ്ങനെ ഒരവസ്ഥയുണ്ട്, തനിക്ക് അങ്ങനെയുള്ള തൻ്റെ അവസ്ഥ, അതിനെക്കുറിച്ച് പറയുന്നു എന്ന് ധരിക്കരുത്. കഥം ഏതത് അപഗമ്യത, ഇതെങ്ങനെ അറിയാം? ഊർധ്വം വിമോക്ഷായിവ ബ്രൂഹീതി പതേ പതേ പ്രച്ഛതി. ഇന്ദ്രന്റെയും പ്രജാപതിയുടെയും സംവാദത്തിൽ ഇന്ദ്രൻ ഓരോ തവണ ഉപദേശിക്കുമ്പോൾ അനുപദം ചോദിക്കുന്നു. അത് ഊർധ്വം ഇനി വിമോക്ഷായിവ ബ്രൂഹി. ഓരോ ഉപദേശം കഴിയുമ്പോഴും ഈ തത്വത്തെ ഉപദേശിക്കുമ്പോൾ, അതായത് യോയം വിജ്ഞാനമയ പ്രാണേഷു എന്നിങ്ങനെ ഓരോ തവണ പറയുമ്പോഴും ഇന്ദ്രൻ ചോദിക്കുന്ന എന്താണ്? ശരി, ഇനി ഇതുവരെ പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി, അതാ ഊർധ്വം ഇനി വിമോക്ഷായൈവ ബ്രൂഹി, വേറൊന്നും എനിക്ക് കേൾക്കേണ്ട കാര്യമില്ല. മോക്ഷത്തിനെന്താണോ ഉപകരിക്കുന്നത് എന്ന് വെച്ചാൽ മോക്ഷം, അതാണ് എനിക്കറിയേണ്ടത്. മുക്തി, അതാണ് മുക്തിക്ക് വേണ്ടി വിമോക്ഷായ ബ്രൂഹി എന്ന് പറഞ്ഞാൽ, പക്ഷെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെന്നെ ഞാൻ മനസ്സിലാക്കി, പക്ഷേ ഈ മനസ്സിലാക്കിയതുകൊണ്ട് മുക്തി എന്ന് പറയുന്ന ഒന്ന് മാത്രം സംഭവിച്ചിട്ടില്ല. അത്തരത്തിൽ തന്നെ ഉപദേശിക്കണം. ആ ഉപദേശം കൊണ്ട് എനിക്ക് മുക്തി ലഭ്യമാവണം. അതുകൊണ്ടാണ് പറയുന്നത് അതോ ഊർധ്വ ഇനി. അപ്പൊ അതൊരു ഉപദേശിച്ചതോ അതെന്തോ ആയിക്കൊള്ളട്ടെ, ഉപദേശിച്ചെല്ലാം മനസ്സിലായി എന്നാണ്. ഇത് തന്നെ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്. ഇനി മോക്ഷം, ഇനി മോക്ഷത്തിനുള്ള കാര്യം ബ്രൂഹി ഉപദേശിക്കണം. ഇതെന്താ അവിടെ ഇതിനും പറയുന്നത്? ഇതുവരെ ഒരുപാട് തത്വങ്ങളെല്ലാം പറഞ്ഞ് ഈ തത്വങ്ങളെല്ലാം ഉപദേശിച്ചു, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചു, പക്ഷേ ഇതൊന്നും കൊണ്ട് എനിക്ക് മുക്തി ഉണ്ടായില്ല, ഇതുകൊണ്ടൊന്നും മുക്തി ഉണ്ടാകാനും പോകുന്നില്ല. അപ്പൊ ഇനി പറയുന്നത് മുക്തിക്ക് ഉപകരിക്കുന്നതായിരിക്കണം എന്ന് പറഞ്ഞാൽ ആ തത്വ ഉപദേശം കൊണ്ട് തത്വജ്ഞാനം കൊണ്ട് മുക്തി എന്ന് പറയുന്ന കാര്യം ഇത്രയും ഉപദേശിച്ചിട്ടും എന്തെന്ന് മനസ്സിലായില്ല. എന്താണ് തത്വജ്ഞാനവും മുക്തിയും തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ എന്താണ് മുക്തി, അതിൻ്റെ സ്വരൂപം? അത് ഇന്ദ്രനും മനസ്സിലായില്ല. മുക്തിയുടെ സ്വരൂപം, മുക്തിയുടെ ഹേതു, മുക്തിയുടെ ഫലം, ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതോർദ്ധം ഇനി മുക്തിക്കുള്ള കാര്യം ഉപദേശിക്കണം. ഇത് പതേ പതേ പ്രിച്ചതി എന്നുവെച്ചാൽ ഓരോ ഉപദേശം കഴിയും തോറും വീണ്ടും ഇത് തന്നെ ചോദിക്കുന്നു. പക്ഷേ മറുപടി പറയുമ്പോഴോ പറയുന്നു വെച്ച അനന്വാഗത സ്തേനഭവതി അസംഗുഹ്യം പുരുഷ ഇതി പതേ പതേ പ്രതിപത്തി. ഓരോ തവണയും എങ്ങനെയാണോ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നത് മറുപടി അതുപോലെ തന്നെ. മുമ്പ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും അതുപോലെ ആവർത്തിച്ചും പറയുന്നു. മുക്തിയെ സംബന്ധിച്ച് പുതിയതായിട്ടൊന്നും പറയാനില്ല എന്നർത്ഥം. ആണ് പതേ പതേ പ്രിച്ഛതി പതേ പതേ പ്രതിപത്തി. ഓരോ തവണയും ചോദിക്കുന്നു, ഓരോ തവണയും മറുപടിയും പറയുന്നു. അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാകേണ്ടത്? ഓരോ തവണയും ചോദിക്കുന്നു, ഓരോ തവണയും മറുപടി പറയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് മുക്തിയുടെ ഹേതു, എന്താണ് മുക്തിയുടെ സ്വരൂപം, എന്താണ് മുക്തിയുടെ ഫലം? അത് തന്നെയാണ് ദൂരം പറഞ്ഞത്. അതെല്ലാം മുക്തിയെ കുറിച്ച് പുതിയതായിട്ടൊന്നും പറയാനില്ല എന്നർത്ഥം. അപ്പൊ പിന്നെ എവിടെയാ തകരാറ് വന്നത്? പ്രജാപതിയുടെ ഉപദേശത്തെ അത് തുടക്കം പോലെ എങ്ങനെയാണ്? തുടക്കം പോലെ പ്രജാപതി ഉപദേശിക്കുന്നത് പരമാർത്ഥത്തെ തന്നെയാണ്. വിരോചനോട് ഉപദേശിച്ചു അത് തന്നെ, ഇന്ദ്രനോട് ഉപദേശിച്ചു അത് തന്നെ. പക്ഷേ ഗ്രഹണത്തിൽ വരുന്ന വ്യത്യാസമാണ്. അതുകൊണ്ട് മുക്തി എന്താണ്, മുക്തിയുടെ ഹേതു എന്താണ്, മുക്തി എന്താണ്, മുക്തിയുടെ ഫലം, ഈ കാര്യങ്ങളെല്ലാം തുടക്കം മുതലേ ഉപദേശിച്ചിട്ട് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്താണ് മുക്തി? ഗ്രഹിക്കുന്നില്ല, അവിടെ തകരാറ്. അതുകൊണ്ട് തന്നെ പറയുന്നത് പതേ പതേ പ്രതിവ്യക്തി, വീണ്ടും വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നു. അതാണ് യച്ച അനന്വാഗതസ്തേന ഭവതി അസംഗുഹ്യം പുരുഷ തേന അനന്വാഗത ഭവതി. അന്വാഗതനായിരിക്കുക, ഈ സംസാരധർമ്മങ്ങളോട് ചേർന്നിരിക്കുക, കൂടിച്ചേർന്നിരിക്കുക, അനന്വാഗതനായിരിക്കുക, അങ്ങനെ അല്ലാതിരിക്കുക. പറയുന്നു എന്താണ് മുക്തി എന്ന് ചോദിച്ചുമ്പോഴാണ് നീ അനന്വാഗതനായിരിക്കുന്നു. സംസാരധർമ്മങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഈ സാംസാരികമായ ധർമ്മങ്ങൾ, ഇതിനോട് ബന്ധമില്ലാത്തവനാണ് നീ, നീ വിജ്ഞാനമയനാണ്. വിജ്ഞാനസ്വരൂപനാണ്. അപ്പോൾ വിജ്ഞാനസ്വരൂപനാണെങ്കിൽ അഹംബുദ്ധിയുണ്ട് ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ടിരുന്നാലും, അങ്ങനെ താതാത്മ്യത്തെ അനുഭവിച്ചുകൊണ്ടിരുന്നാലും പരമാർത്ഥത്തിൽ എന്താണ്? അസംഗുഹ്യം പുരുഷ, പുരുഷനായിരിക്കുന്ന നീ അസംഗനാണ്. ഇതാണ് മുക്തിയുടെ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പം മുക്തി എന്ന് പറയുന്നത് എന്താണ്? നിന്റെ സ്വരൂപമാണ്. പിന്നെ മോക്ഷത്തിന് വേണ്ടി ഉപദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിച്ചിട്ട് മോക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. മുക്തി എന്ന് പറയുന്നത് നിത്യസിദ്ധമാണ്. അയം പുരുഷ അസംഗ, അതാണ് ഇവിടെ പറയുന്നത്. ഇത് തന്നെയാണ് എപ്പോഴും പറയുന്നത്, മുക്തി നിന്റെ സ്വരൂപമാണ്. പക്ഷെ മുക്തിയെക്കുറിച്ച് സങ്കല്പം ഭാവനയെല്ലാം ഉണ്ട്. തൻ്റെ ഭാവനയിലുള്ള മുക്തി അതെല്ലാം വെറും ഭാവനയാണ്. ഭാവന എന്ന് പറയുന്ന എന്തെങ്കിലും യാഥാർത്ഥ്യമാകും, അതൊന്നും ഭാവനയായിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നു, നീ അസംഗനാണ്. അസംഗസ്വരൂപം അതാണ് മുക്തി. ഇത് പതേ പതേ പ്രതിവ്യക്തി കാര്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നീ മുക്തനാണ്. ഇതാണ് ഓർമ്മിപ്പിക്കുന്നു. നിനക്ക് കൈവരാൻ പോകുന്ന ഒരു മുക്തിയെക്കുറിച്ചല്ല പറയുന്നത്, മറിച്ചെന്താണോ ഓർമ്മിപ്പിക്കുന്നത്, നീ മുക്തനാണ്. അതാണ് ബോധിപ്പിക്കുന്നത്. വരുന്നു, അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന തീർണോ ഹി സദാ സർവാണി ശോകാനു ഹൃദയസ്യ ഭവതി. നേരത്തെ പറഞ്ഞു തേന ബഹു അസംഗോഹ്യം, അതുകൊണ്ട് അന്നുകൊണ്ട് ഈ ഉപദേശം കൊണ്ട്, ഉപദേശം കൊണ്ട് ഇത് സംഭവിക്കുന്നു. ഇന്ദ്രനില്ല ബോധമുണ്ടാകുന്നു, താൻ അസംഗനാണ്, അസംഗസ്വരൂപനാണ്. അപ്പോ അവൻ എന്തു ചെയ്യുന്നു? പാപേന തീർണ, അവൻ പാപത്തിൽ നിന്നും പുണ്യത്തിൽ നിന്നും മുക്തനായിരിക്കുന്നു. പാപ പുണ്യം മുക്തമാണ് തന്റെ സ്വരൂപം. അതുകൊണ്ട് പറയുന്നു പുണ്യന അനന്വാഗതനായിരിക്കുന്നു, അനന്വാഗതം പാപയെന്ന, പാപപുണ്യങ്ങൾ അതിൽ നിന്ന് മുക്തമായിരിക്കുന്നു തന്റെ സ്വരൂപമാണ്. അന്വാഗതം എന്ന് വെച്ചാൽ ചേർന്ന് തിരിക്കുക, അങ്ങനെ അല്ലാതിരിക്കുന്ന അനന്വാഗതം. അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന തഥാ സർവാൻ ശോകാൻ ഹൃദയസ്യ തീർണോ ഭവതി. ശോകങ്ങളെല്ലാം അവിടെ ഹൃദയത്തിലാണെന്ന് വെച്ചാൽ മനസ്സിലാണ് ശോകങ്ങളെല്ലാം. അപ്പോ പാപപുണ്യ മുക്തമായിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ ശോകങ്ങളില്ല, മനസ്സിൽ ശോകങ്ങളുണ്ട്. അതുകൊണ്ട് പറയുന്നു ശോകാൻ ഹൃദയസ്യ ശോകാൻ, അതെവിടെയില്ല? അതിന്റെ സ്വരൂപത്തിലില്ല. മനസ്സിലുള്ളത് മനസ്സിലേ ഇരിക്കത്തുള്ളൂ, അത് സ്വരൂപത്തിൽ ഇരിക്കത്തില്ല. സ്വരൂപത്തിൽ എന്തുകൊണ്ടിരിക്കുന്നില്ല? അസംഗുഹ്യം പുരുഷ, ഈ പുരുഷൻ അസംഗനാണ്, ഇതുമായിട്ടൊന്നും സംഘമില്ല, ബന്ധമില്ല എന്നർത്ഥം. അതാണ് മുക്തിയുടെ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നത്. സുഖദുഃഖാദികളെല്ലാം മനസ്സിലാണ്, അതിന് നിന്റെ സ്വരൂപത്തിനതുമായി ബന്ധമൊന്നുമില്ല. അത് അസംഗമായിരിക്കുന്നു, അത് തീർണമായിരിക്കുന്നു, മുക്തമായിരിക്കുന്നു, ഇതിൽ നിന്നെല്ലാം ഉത്തീർണമായിരിക്കുന്നു. അവിടെയെല്ലാം എന്താണ് മുക്തിക്കുള്ള ഉപായം എന്ന് ചോദിക്കുമ്പോൾ അവിടെ മുക്തി നിന്റെ സ്വരൂപമാണെന്ന് ബോധിപ്പിക്കുക ചെയ്യുന്നു. അവിടെ എന്ത് ചെയ്യണം? ബോധിക്കണം. അത് ഇന്ദ്രന് ബോധിക്കാൻ കഴിയുന്നില്ല, ഉപദേശിക്കുന്ന തരത്തിൽ. അത് ഗ്രഹിച്ചു കഴിഞ്ഞാലോ മനസ്സിലാകുന്നു മുക്തി തന്റെ സ്വരൂപമാണ്. മാനസികമായ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് മാനസികമായ സുഖദുഃഖങ്ങൾ തന്നിലില്ല എന്നറിയുന്നതാണ്. പിന്നെ അങ്ങനെ അല്ലാത്ത മുക്തിയുണ്ട്. അല്ലാത്ത മുക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. എന്താണ് സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിരിക്കുന്നത്? പാപപുണ്യങ്ങൾ അനുഷ്ഠിക്കുക. അസംഗത എന്ന് പറയുന്നത് പാപത്തിൽ നിന്ന് വേണ്ടതുപോലെ പുണ്യത്തിൽ നിന്നും വേണം. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന. രണ്ടിൽ നിന്നും വേണം മോചനം. അപ്പോൾ പുണ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നുമുള്ള മോചനം എന്ന് പറയുന്നത് ആ പുണ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഫലങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് സുഖദുഃഖങ്ങളാണ്. അതിനോട് പറയുന്നു ഹൃദയസ്യ സർവാൻ ശോകാൻ. ഇവിടെ പുണ്യഫലമായ സുഖത്തെയും ശോകമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞ് സർവാൻ ശോകാൻ എന്ന് പറയുമ്പോൾ അവിടെ രണ്ടിനും ഉൾപ്പെടുത്തുന്നു, സുഖത്തെയും ദുഃഖത്തെയും. അപ്പം നമ്മൾ മുക്തി എന്ന് പറഞ്ഞാൽ സുഖപ്രാപ്തി എന്ന് കരുതുന്നു. അപ്പോൾ സുഖപ്രാപ്തി രൂപത്തിലുള്ള മുക്തിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയുന്നു അതും ദുഃഖമാണ്. എന്തുകൊണ്ടാണ്? ഹൃദയത്തിൻ്റെതാണ്, മനസ്സിൻ്റെതാണ്. അപ്പോൾ സുഖപ്രാപ്തി രൂപത്തിലുള്ള മുക്തിയെ ആഗ്രഹിക്കുകയും എന്നാൽ ഇവിടെ പറയുന്നു എന്താണ്? അതും ശോകമാണ്, അതിൽ നിന്നുള്ള മുക്തിയാണ്. വാസ്തവത്തിലുള്ള മുക്തി എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ രണ്ടും തമ്മിലെ ഒരു പൊരുത്തേക്ക് ഇടുക. ഒരാൾ മുക്തി ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ സുഖം ആഗ്രഹിക്കുകയാണ്, ഈ ദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കണം, സുഖത്തിലിരിക്കണം. സ്വയം നമ്മൾ മനസ്സിലാക്കുന്ന മുക്തിയെക്കുറിച്ച് അങ്ങനെയാണ്, മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാണ്. ദുഃഖങ്ങളില്ലാതെ ആനന്ദത്തിൽ സുഖത്തിലിരിക്കാതാണ് മുക്തി. പറയുന്നു അതെല്ലാം എന്താണ്? ഹൃദയത്തിന്റെ ശോകമാണ് ഇതെല്ലാം. സർവാൻ സുഖവും ദുഃഖവും. അപ്പൊ അത് ഹൃദയത്തിന്റെ മനസ്സിൻ്റെതാണെന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ തന്നെ പരിണാമരൂപമാണ് എന്ന് വെച്ചാൽ മനസ്സിൻ്റെ തന്നെ സ്വഭാവ വിശേഷമാണ്. അതിൽ നിന്നെങ്ങനെ മനസ്സിന് തന്നെ മുക്തിയുണ്ടാകും? ഒരു വസ്തുവിന് അതിൻ്റെ സ്വഭാവത്തെ എങ്ങനെ വിടാൻ കഴിയും? സുഖദുഃഖങ്ങളാകുന്ന ആ സ്വഭാവത്തെ മനസ്സിനൊരിക്കലും വിടാൻ കഴിയത്തില്ല. അപ്പോ അത് ദ്വന്ദ്വാത്മകമാണ്. ഒന്നിനെ വിട്ടിട്ട് മറ്റൊന്ന് മാത്രമായിട്ടിരിക്കുക സാധ്യമല്ല. പരസ്പരാപേക്ഷമായിരിക്കുന്ന ദ്വന്ദ്വങ്ങളെല്ലാം ഒന്നിനെ ആശ്രയിച്ചേ മറ്റൊന്നിരിക്കും. അപ്പോൾ ദുഃഖത്തെ എല്ലാം ഒഴിവാക്കിയിട്ട് പൂർണ്ണമായ സുഖത്തിയിരിക്കുക, അത് സാധ്യമല്ല. അതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകാം, കൂടുതൽ ദുഃഖം കൂടുതൽ സുഖം അതെല്ലാം ഉണ്ടാകാം. പക്ഷേ സർവശോകങ്ങളിൽ നിന്നുള്ള മുക്തി മനസ്സിന് സംഭവിക്കത്തില്ല. കാലദേശങ്ങളെ അപേക്ഷിച്ച് ചിലപ്പോൾ അല്പസമയത്തേക്ക് വന്നാൽ അല്പസമയം മനസ്സിൽ സുഖവും ദുഃഖവും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ വീണ്ടും അത് വരും. അപ്പം അങ്ങനെയൊരു മുക്തി എന്ന് പറയുന്നത് കേവലം ഭാവന മാത്രമാണ്, സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുക, സുഖത്തെ ആനന്ദത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു മുക്തിയെ ഭാവനയെ കണ്ടിട്ട് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. പക്ഷെ അതും എന്താണ്? പരിശ്രമിച്ചാൽ നേടാത്ത ഒന്നുമില്ല. കുറച്ച് ദുഃഖങ്ങളെയൊക്കെ ഒഴിവാക്കി സുഖത്തിലിരിക്കാം, പക്ഷെ അത് ആത്യന്തികമാകത്തില്ല. എന്തുകൊണ്ട്? അത് ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ സ്വഭാവമാണ്. പിന്നെ ഇത് രണ്ടും വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ സുഖവും വേണ്ട, ദുഃഖവും വേണ്ട. അതിന് ഈ തന്റെ സ്വരൂപം അസംഗമാണോ, അസംഗുഹ്യയം പുരുഷ എന്നുള്ള ബോധം കൊണ്ട് അത് സാധിക്കത്തും. രണ്ടും ഒഴിവാക്കണം. പുണ്യത്തിലും പാപത്തിലും ഏർപ്പെടാതിരിക്കുക, രണ്ടും ഒഴിവാക്കുക. അങ്ങനെയുള്ള ഒരു മുക്തിക്ക് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ പറയുന്നത്, സന്യാസത്തെ കുറിച്ച് പറയുന്നു. അങ്ങനെ ഒരു മുക്തി വേണമെങ്കിൽ സന്യസിക്കണം. സന്യാസമേ ഉള്ളൂ. അപ്പൊ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ? പുണ്യഭാവങ്ങൾ അനുഷ്ഠിക്കാതിരിക്കുക, അത് രണ്ടും ചെയ്യാതിരിക്കുക. എന്തിൻ്റെയെങ്കിലും പേരിൽ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ തോന്നുന്നു എപ്പോഴും, ഒന്നുകിൽ പുണ്യ പ്രവൃത്തികൾ അല്ലെങ്കിൽ പാപപ്രവൃത്തികൾ. ഇത് രണ്ടും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രവൃത്തിയുടെ ഫലമായി വരുന്ന സുഖദുഃഖങ്ങളെ ഒഴിവാക്കാം. അതിലൊരു കാര്യകാരണ യുക്തിയുണ്ട്. പുണ്യഫലമായി സുഖം വരുന്നു, പാപഫലമായി ദുഃഖം വരുന്നു. ഇതെല്ലാം അതിൻ്റെ പരിണാമത്തിൽ വിപരീതമായി സംഭവിക്കാം. പുണ്യം ക്ഷയിച്ച് ക്രമേണ പാപഫലം വരാം, പാപം ക്ഷയിച്ച് ക്രമേണ പുണ്യഫലം അനുഭവപ്പെടാം. സുഖദുഃഖങ്ങൾ മാറി മാറി വരാം. അതുകൊണ്ട് ഭാഷ്യകാരൻ എന്താ പറയുന്നത്? അങ്ങനെയുള്ള പുണ്യ പാപഫലങ്ങളിൽ നിന്നും മോചനം വേണമോ, രണ്ടും ഉപേക്ഷിച്ചേക്കുക. നിഷിദ്ധവും വിഹിതവുമായിട്ടുള്ള രണ്ടും ഒരുപോലെ വിടുക. അപ്പൊ കർമ്മസന്യാസത്തിലൂടെ ഉള്ള മുക്തിയെക്കുറിച്ച് പറയുന്നു. അതും എങ്ങനെ? ബാഹ്യമായ കർമ്മത്യാഗത്തിലൂടെ വരുന്നതാണ്. അത് നമ്മൾ സാധാരണ പറയാൻ എന്താണ്? സമാധാനം എന്ന് പറയും. നമ്മുടെ അനുഭവത്തിലും അങ്ങനെയാണ്. കർമ്മ രംഗത്തിൽ മുഴുകിയിരിക്കുന്നതാണ്. ആ ചിലപ്പോൾ കർമ്മം ഒരു സുഖമൊക്കെ കൊടുക്കുന്നുണ്ട്. കർമ്മത്തിലെ ജയം, കർമ്മത്തിലെ അനുകൂലത, അതൊക്കെ സുഖം കൊടുക്കുമെങ്കിലും ഇപ്പോൾ അതിൽ ഗ്യാരണ്ടിയൊന്നുമില്ല. കർമ്മം ചിലപ്പം വിപരീതമായ ഫലത്തിനുണ്ടാക്കും. ജയത്തിൻ്റെ സ്ഥാനത്ത് പരാജയത്തെ ഉണ്ടാക്കും, നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നഷ്ടത്തെ ഉണ്ടാക്കും. ഇങ്ങനെയെല്ലാം വരുമ്പോൾ കർമ്മം തന്നെ ദുഃഖത്തിന് കാരണമായി തീരും. അവിടെ എന്താ പറയുന്ന ഭാഷകാരൻ? വേണ്ട, അതിനെ അങ്ങ് ഉപേക്ഷിച്ചിരിക്കുക. കർമ്മത്യാഗരൂപത്തിലുള്ള സന്യാസത്തെ പറയുന്നത് കൊണ്ടാണ് കർമ്മമേ വേണ്ട. അപ്പോൾ അവിടെ എന്ത് പറയാ? സമാധാനമുണ്ട്. ഭക്ഷ്യകാലം പറയുന്ന ഒരു ഉപായമോ? പക്ഷെ അതൊരു ആത്യന്തികമായ ഉപായമല്ല. അതുകൊണ്ട് പൂർണ്ണമായും സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി സംഭവിക്കത്തില്ല. അങ്ങനെ ബാഹ്യമായി കർമ്മത്തെ ഉപേക്ഷിച്ചവന് കർമ്മം ചെയ്യുന്നവനെ അപേക്ഷിച്ച് സുഖദുഃഖങ്ങളിൽ നിന്നും മോചനം ഉണ്ടാകും. അവനാ കർമ്മത്യാഗത്തിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ എന്നേ പറയാൻ പറ്റും. അല്ലാത്തവന് അതും കിട്ടത്തില്ല. പിന്നെ അവിടെ വേറൊരു ചോദ്യവും വരും. പുണ്യപാപ കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു പിന്നെ എന്ത് എന്നുള്ള ചോദ്യം. പുണ്യഹേതുക്കളും പാപഹേതുക്കളുമായിരിക്കുന്ന കർമ്മങ്ങളെ ഒരുവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ? അയാളുടെ സ്ഥിതി, അയാളുടെ അവസ്ഥ എന്താണ്? അത് കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ അയാളുടെ സ്ഥിതി? അയാൾക്ക് സമാധാനം ഉണ്ടാവും. പിന്നെ ബാഹ്യമായ കർമ്മത്യാഗം എന്ന് പറഞ്ഞു. ശരി, ബാഹ്യമായ കർമ്മത്യാഗം കൊണ്ട് മാനസികമായ ത്യാഗം സംഭവിച്ചില്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബാഹ്യമായി തേജിച്ചാലും മാനസികമായി വീണ്ടും കർമ്മം അനുഷ്ഠിക്കുന്ന ഒരവസ്ഥ വന്നു ചേരും. വീണ്ടും അയാൾ കർമ്മത്തിന്റെ ദിവാസ്വപ്നങ്ങളിലും മറ്റുമാണ് തുടരുന്നതെങ്കിൽ വീണ്ടും ഈ സുഖദുഃഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വരും. കർമ്മത്യാഗം എന്ന് പറയുന്നു അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനും ഒരു ബാഹ്യമായ ത്യാഗത്തിന് പോലും ഒരു യോഗ്യത ആവശ്യമാണ്. ശരി, അങ്ങനെ പറയുന്ന തരത്തിൽ ഭാഷകാരൻ നിർദ്ദേശിക്കുന്ന തരത്തിൽ ചിത്തശുദ്ധി ഒരാൾക്ക് വന്നു, അയാൾക്ക് തത്വബോധമുണ്ടായി. ആ തത്വബോധത്തിൽ അയാൾ എന്ത് ചെയ്തു? ഈ സുഖദുഃഖങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടി പുണ്യപാപകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചു, സന്യാസം, കർമ്മരഹിതനായിരിക്കുന്നു. അപ്പോ അത് മുക്തിയാണ്. അത് മുഖ്യമായ മുക്തിയല്ല, ഗൗണമായ മുക്തി. എന്ന് പറയുന്നു, എനിക്ക് ഇപ്പൊ സമാധാനമുണ്ട്, പറയാറുണ്ടല്ലോ. മുഖ്യമായ മുക്തി അതല്ല. അത് നേരത്തെ പറഞ്ഞെന്താണ്? അസംഗോയം പുരുഷ, താൻ സ്വയം അസംഗനാണ് തേന എന്നുള്ള ബോധം കൊണ്ട് തന്റെ സ്വരൂപത്തിന്റെ അസംഗതയെ അറിയുന്നതുകൊണ്ട് അവൻ മുക്തിയെ എങ്ങനെ ഗ്രഹിക്കുന്നു? അവനെ തന്റെ സ്വരൂപമായി ഗ്രഹിക്കുന്നതാണ് മുഖ്യമായ മുക്തി. കർമ്മത്യാഗത്തിലൂടെ ഗൗണമായ മുക്തി വരുന്നു, സമാധാനം എന്ന് പറയുന്നു. അപ്പോൾ ഒരാൾക്ക് എന്ത് മുക്തിയാണ് വേണ്ടത്? കർമ്മത്യാഗത്തിലൂടെ വരുന്ന മുക്തിയാണെങ്കിൽ അയാളതിന് യോഗ്യനാണെന്ന് പറയേണ്ടി വരും. കർമ്മത്തെ തെഴിക്കുക, വേറെ വഴിയൊന്നും പറയുന്നില്ല നമ്മുടെ ഭാഷക്കാരുണ്ട്. രണ്ടേ രണ്ട് വഴി പറയുന്നു: ഒന്ന് തത്വത്തെക്കുറിച്ചുള്ള ബോധം, മറ്റൊന്ന് കർമ്മത്യാഗം. ഈ രണ്ട് കാര്യം നിർദ്ദേശിക്കുന്നു. ബാക്കിയുള്ള ഉപായങ്ങളൊക്കെ താത്കാലികമായി പറയുന്നതാണ്. ആത്യന്തികമായി പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ജ്ഞാനവും സന്യാസവും രണ്ടും. അതില് ഈ സന്യാസം എന്ന് പറയുന്നത് മുഖ്യമായിട്ടും അതിൻ്റെ ബാഹ്യമായ ദേശകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് ആണ് സന്യാസം വരുന്നത്. അതുകൊണ്ട് തന്നെ അത് എവിടെ, എപ്പോ, എങ്ങനെ ഒരാൾ അനുഷ്ഠിക്കണം എന്നുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഐകരൂപ്യം വരത്തില്ല. അതെല്ലാം കാലദേശങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. കർത്തവ്യ കർമ്മങ്ങളുടെ സ്വഭാവം മാറുന്നു. ഒരു കാലത്തുള്ള കർത്തവ്യ കർമ്മമല്ല പിൽക്കാലത്ത്. അതുകൊണ്ട് തന്നെ കർമ്മത്യാഗത്തിൻ്റെ സ്വഭാവം മാറുന്നു. എന്ത് ത്യജിക്കണം, എന്തനുഷ്ഠിക്കണം, അതെല്ലാം ഇന്ന് കാലദേശ ഉചിതമായി തീരുമാനിക്കേണ്ടി വരും. അതുകൊണ്ട് സന്യാസം എന്ന് പറയുന്നതിനൊരു ഏക സ്വഭാവമില്ല. ഒരു കാലത്ത് സന്യാസം, വേറൊരു കാലത്ത് സന്യാസം അല്ലാതായി തീരും. കാലദേശങ്ങളെ അപേക്ഷിക്കുന്നു. ഭാഷകാല സന്യാസം എന്ന് പറഞ്ഞു വൈദിക കർമ്മങ്ങളുടെ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് പറഞ്ഞു ഞാൻ അതിനെ തേജിച്ചാൽ സന്യാസം, ഇന്നത് പറ്റില്ല. ഇന്ന് അതിന് യാതൊരു സാങ്കത്യവുമില്ല. അതെല്ലാം ഇന്ന് അപ്രാപ്തമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിനെല്ലാം സന്യാസത്തെല്ലാം എപ്പോഴും പുനരാഖ്യാനം ചെയ്യേണ്ടി വരും. എപ്പോഴും വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കേണ്ടി വരും. ഇതാണ് സന്യാസം, ഇതാണ് സന്യാസം, ഇതല്ല. എന്നാലേ അതെന്താണെന്ന് പിടികിട്ടത്തുള്ളൂ. എന്നാലും മനുഷ്യന് പിടികിട്ടുന്നില്ല എന്താണ് സന്യാസം. പക്ഷെ ഇവിടെ പറയുന്ന അസംഗോഹേയം പുരുഷ എന്ന് പറയുന്നതിന് മാറ്റമില്ല. അത് കാലദേശങ്ങളെ ഒന്നും അപേക്ഷിക്കുന്നില്ല. എന്തുകൊണ്ടത് പരമാർത്ഥ തത്വത്തെ കുറിച്ചുള്ള ബോധമാണ്. അതാണ് മുഖ്യമായ മുക്തി എന്ന് പറയുന്നു. അപ്പോ പറയുന്നു ഇവിടെ പ്രജാവ് പറയുന്നു, ഈ കാര്യമാണ് ഞാൻ നിന്നെ എപ്പോഴും ഉപദേശിക്കുന്നത്. മുഖ്യമായ മുക്തിയെ കുറിച്ചാണ് പറയുന്നു. മറ്റു തരത്തിലുള്ള സന്യാസം എന്ന് പറയുന്നത് അതൊരിക്കലും വിവാദത്തിൽ നിന്ന് മുക്തമുണ്ട്. എന്താണ് സന്യാസം? ചിലത് പറയുന്ന എന്താണ്, ഇങ്ങനെ ഈ കർമ്മങ്ങളിൽ നിന്ന് ഉപേക്ഷിച്ചാലും അത് സന്യാസമാകത്തില്ല, വീണ്ടും അവൻ അവന്റെ മനസ്സിൽ കർമ്മങ്ങൾ ചെയ്യും, വീണ്ടും കർമ്മഫലം അനുഭവിക്കും. അതുകൊണ്ട് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക എന്നാണ് സന്യാസമാണ്. അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. അപ്പോൾ സന്യാസം ഒരിക്കലും വിവാദത്തിൽ നിന്ന് മുക്തമാകത്തില്ല. പിന്നെ അത് ഓരോരുത്തരും അവരവരുടെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ അനുസരിച്ച് വ്യാഖ്യാനിക്കാതെ ചെയ്യുന്നതാണോ സന്യാസം, അത് ചെയ്യാതിരിക്കുന്നതാണോ സന്യാസം? ചെയ്യുമ്പോൾ തന്നെ അത് എങ്ങനെ ചെയ്താൽ സന്യാസമാകും, എങ്ങനെ ചെയ്താൽ സന്യാസമാകാതെ, ഇക്കാര്യത്തിലൊന്നും ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകത്തില്ല. വിവാദ വിഷയങ്ങളാണിതെല്ലാം. ഇനി ത്യാഗം എന്ന് പറയുന്നത് അതെങ്ങനെ പ്രായോഗികമാകും? അപ്പോൾ ഇവിടെ പറയുന്നത് അതല്ല, ഗുണസന്യാസത്തെക്കുറിച്ചുള്ള. പക്ഷെ അതിനും ഒരു കാര്യം അനുഭവത്തിൽ വരുന്നുണ്ട്. ഒരുവൻ എങ്ങനെ സാധാരണ ഒരാളെ സംബന്ധിച്ച് പറയുമ്പോൾ കർമ്മങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുമ്പോൾ ആ കർമ്മങ്ങളുടെ ഫലമായി വരുന്ന സുഖദുഃഖങ്ങളിൽ നിന്നും സ്വാഭാവികമായും അയാൾക്ക് വിടുതൽ ഉണ്ടാകും. അയാൾ പറയുന്നു ആയിപ്പോ ശാന്തമായിരിക്കുന്നു. അതുകൊണ്ടാണ് കർമ്മങ്ങളൊക്കെ വിട്ടിട്ട് ആൾക്കാർ ഓടുന്നു. പഴയകാലത്ത് കർമ്മത്യാഗം എന്ന് വെച്ചാൽ ഗ്രഹത്യാഗം എന്ന് മാത്രമായിരുന്നു എൻ്റെ അർത്ഥം. കർമ്മത്യാഗം, ഗ്രഹത്യാഗം. ഗ്രഹത്യാഗം എന്ന് വെച്ചു കഴിഞ്ഞാലോ ഗൃഹസ്ഥാശ്രമത്യാഗം, അതായിരുന്നു എൻ്റെ അർത്ഥം. ഇങ്ങനെ അല്ലാത്തൊരു കർമ്മത്യാഗത്തെ കുറിച്ച് വളരെ അപൂർവമായിട്ട് പരാമർശിക്കുന്നുണ്ട്. ഇവിടെ ഭാഷകാരൻ പോലെ ഇവിടെയൊക്കെ കർമ്മത്യാഗത്തെ കുറിച്ച് പറയുന്നു, അവിടെ ഗൃഹസ്ഥാശ്രമത്യാഗത്തെ കുറിച്ച്. എന്നുവെച്ചാൽ അവിടെ ഒരുപാട് കർമ്മങ്ങളുടെ കെടുതികളൊക്കെ ഒരുപാടുണ്ട്. അത് വിട്ടുകഴിയുമ്പോൾ ഒരു സ്വസ്ഥത. പിന്നെ അവിടെ തത്വബോധം മുഖ്യമായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ സമാധാനം തന്നെ, കർമ്മത്തിൻ്റെ ക്ലേശങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അവിടെ സന്യാസത്തെ പ്രത്യേകിച്ച് വിധിച്ചത്. അപ്പോൾ അവിടെ ബാഹ്യമായ ഒരു മുക്തിയുണ്ട്, കർമ്മത്തെ ഉപേക്ഷിച്ചതിൻ്റെ ഒരു സുഖം. ആന്തരികമായ തത്വബോധം, അതിനുള്ള പരമാർത്ഥ മുക്തിയുമുണ്ട്, അത് തൻ്റെ സ്വരൂപം തന്നെ. ഇതെല്ലാം നമ്മളെ ഭാവനയിൽ കാണുന്ന മുക്തികളൊന്നും ഇവിടെ അദ്വൈതത്തിൽ പറയുന്നില്ല. ഭാവനയിൽ കാണുന്ന മുക്തി എന്ന് പറയുന്നത് എന്താണ്? സുഖദുഃഖങ്ങളെല്ലാം ഇങ്ങനെ മറന്നിട്ടിരിക്കുക, ദേഹബോധമില്ലാതിരിക്കുക, അങ്ങനെ വ്യാവഹാരികമായി. ദേഹബോധമില്ലാതിരിക്കുക എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണർന്നിരിക്കേ തന്നെ. ദേഹബോധമില്ലാതിരിക്കുക, വിശപ്പും ദാഹവും ഇല്ലാതിരിക്കുക, മനസ്സിൽ വികാര വിചാരങ്ങളില്ലാതിരിക്കുക, ഇതെല്ലാം ഉണർന്നിരിക്കുമ്പോൾ അസാധ്യമായ കാര്യങ്ങളാണ്. അതൊന്നും ഇവിടെ പറയുന്നില്ല. അതിനെന്നുള്ളൊരു മുക്തി ആവശ്യമില്ലാത്ത കാര്യമാണ്. മുക്തിക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? മുക്തി എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു അസംഗുഹ്യം പുരുഷ, പുരുഷനിലാണ് മുക്തി. അത് പുരുഷന്റെ സ്വരൂപമാണ് ആ ബോധം. അതിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു മുക്തിയാണ് സന്യാസം കൊണ്ടുള്ള മുക്തി. ഇത് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഇന്ദ്രൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. അങ്ങ് പറയുന്നു, പക്ഷേ വിമോക്ഷായ, മോക്ഷത്തിനുള്ള കാര്യങ്ങൾ ഉപദേശിക്കണം. ഉപദേശിക്കുന്ന ആൾ പറയുന്നു, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇതാണ് മുക്തി. മുക്തി നിന്റെ സ്വരൂപമാണ്, അത് നീ ബോധിക്കുക, ഉപദേശത്തിൽ നിന്ന് അത് ഗ്രഹിക്കുക. അതല്ലാതെ ഒരു മുക്തി ഇല്ല. പിന്നെ ആ ബോധം കൊണ്ടൊരാൾ സംതൃപ്തനായി, അപ്പോൾ ഇതാണ് മുക്തി എന്നറിഞ്ഞ് അയാൾ കൃതകൃത്യനാകുന്നോ ഇല്ലയോ, പിന്നെ അയാൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യങ്ങൾ. മുക്തി ഇത്രയുള്ളൂ. അവിടെ എന്ത് വരുന്നു? അനന്വാഗതം പുണ്യേന അനന്വാഗതം പാപേന തീർന്നു പോയി. തഥാ അവനപ്പോൾ എങ്ങനെ പോയി ഇതിനെ ബോധിക്കുമ്പോൾ ഇതിൽ നിന്നെല്ലാം മുക്തനായിരിക്കുന്നു. തന്റെ സ്വരൂപം മുക്തമാണ് എന്നാൽ അറിയുന്നു. തഥാ ശോകാനുഹൃദയസ്യ ബോധീതിച്ച ചോദിക്കും. അത്രയുള്ളൂ, അത്രയേ പറയുന്നുള്ളൂ, അത് തന്നെ ഉപസംഹരിക്കുന്നു. മുക്തിയെ കുറിച്ചുകൂടെ പറയുന്ന അത്രയേ ഉള്ളൂ, അതിനപ്പുറമുള്ള നമ്മുടെ പ്രതീക്ഷയും ഭാവനകളും കൽപ്പനകളും എന്തുകൊണ്ട്? തസ്മാത് അസംസാരി സ്വരൂപ പ്രതിപാദനപരം ഏവ ഏതത് വാക്യം. ഇത് നമ്മൾ പറഞ്ഞതിന്റെ സാരം പറയും. അതുകൊണ്ട് ഈ പ്രകടനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അസംസാരിയായ സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുകയാണ്, പ്രതിപാദനം ചെയ്യുക എന്ന് പറയുന്ന താല്പര്യത്തിലാണ് ഈ വാക്യം. ഇവിടുത്തെ വാക്യം എന്ന് പറയുന്നത് എന്താണ്? അസംസാരിയായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുകയാണ്. അതാണ് മുക്തി ഉപദേശിക്കുക എന്ന് പറയുന്നത്. അത് അതിനെ ഉപസംഹരിച്ച് പറയുകയാണ് ഈ വാക്യം എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ്? യോയം വിജ്ഞാനയ പ്രാണേഷു, അത് കഴിഞ്ഞ് യേശ മഹാനജ ആത്മാ സ്വയം വിജ്ഞാനമയ. പിന്നെ അതിനു മുമ്പ് പറഞ്ഞു എന്താണ്? പ്രാജ്ഞേന സംപരിഷുക്ത നബാഹ്യം കിഞ്ചന വേദ നാന്തരം. ഈ വാക്യങ്ങളെല്ലാം കുറിച്ച് പറയുകയാണ്. ഇതെല്ലാം എന്താണ്? അസംസാരി സ്വരൂപം, തൻ്റെ സ്വരൂപം സംസാരരഹിതമാണ്, സുഖദുഃഖരഹിതമാണ്, ജനന മരണരഹിതമാണ് എന്നുള്ള ആ സ്വരൂപത്തെക്കുറിച്ച് പറയുകയാണ്. ആ സ്വരൂപത്തെക്കുറിച്ച് ബോധിപ്പിക്കുകയാണ്. പ്രജാപതി ബോധിപ്പിക്കുന്നു, ആർക്ക്? ഇന്ദ്രൻ ബോധിക്കാൻ വേണ്ടി. ഈ വാക്യങ്ങളെല്ലാം അതാണ്. അപ്പോൾ ഇവിടെ എന്താ? ഒരാൾക്ക് കരണീയമായിരിക്കുന്നത് ആ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നതുകൊണ്ട് ആ സ്വരൂപത്തെ ബോധിക്കുകയാണ്. മുക്തി എന്ന് പറയുന്നതോ ആ സ്വരൂപം തന്നെ. അപ്പോൾ ഒരുവന് മുക്തി കരഗതമാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? തന്റെ സ്വരൂപം മുക്തമാണെന്ന് ബോധിക്കുക. അതിനപ്പുറമൊന്നുമില്ല. എന്തുകൊണ്ട്? അതിനപ്പുറമൊന്നിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ ഇതിനപ്പുറം വേറെ ഒന്നിന്റെ ആവശ്യമുണ്ട്. ഉണ്ടെങ്കിലല്ലേ പിന്നെ വേറെ എന്തെങ്കിലും കൂടുതലുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമുള്ളൂ. മുക്തിയെ സംബന്ധിച്ച് ഇതിനപ്പുറം മറ്റൊന്ന് ഇല്ല. അത് വ്യക്തമായി പറയുന്നു. സ്വരൂപ പ്രതിപാദനപരം, സ്വരൂപ പ്രതിപാദനമാണ് ഈ വാക്യങ്ങളുടെ എല്ലാം താല്പര്യം. അപ്പോ ഇന്ദ്രൻ വീണ്ടും വീണ്ടും വിമോക്ഷ ഏവ ബ്രൂഹി, മുക്തിക്കുള്ള ഉപായം പറയണം എന്ന് പറയുമ്പോൾ എന്താ? സ്വരൂപ പ്രതിപാദനപരമായ, സ്വരൂപ പ്രതിപാദനം എന്ന താല്പര്യത്തോടുകൂടിയ വാക്യങ്ങളുടെ താല്പര്യത്തെ ഗ്രഹിച്ചില്ല. അതാണ് കൊണ്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നു, വീണ്ടും വീണ്ടും പറയുന്നു എന്താ മുക്തി, എന്താ മുക്തി എന്ന് ചോദിക്കുന്നു. അദ്വൈതത്തിൽ മുക്തി എന്ന് പറയുന്ന ഈ ഒരു വാക്യത്തിൽ അതിനെ സംഗ്രഹിച്ചിരിക്കുകയാണ്. സ്വരൂപ പ്രതിപാദനപരമാണ് ഈ വാക്യം. സ്വരൂപ പ്രതിപാദനമാണ് ശ്രുതിയുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ സ്വരൂപത്തെ ബോധിക്കുകയാണ് താല്പര്യം. സ്വരൂപത്തെ എങ്ങനെ ബോധിക്കുക? മുക്തമാണെന്ന് ബോധിക്കുക. ഇതിനപ്പുറം ഇത് വിശദീകരിക്കാൻ കഴിയും. അങ്ങനെ ബോധിക്കുന്നവൻ എന്താ സ്വരൂപം? തന്റെ തന്നെ സ്വരൂപം. അതെന്താണ്? അത് താൻ തന്നെയാണ്. അപ്പം മുക്തനായിരിക്കുന്ന ആരാണ്? താൻ തന്നെയാണ്. താൻ തന്നെയാണ് പരമാർത്ഥ മുക്തനായിരിക്കുന്നത് എന്ന് വരുമ്പോൾ അവിടെ പിന്നെ തനിക്ക് തന്നെ നേടാൻ കഴിയത്തില്ല, തനിക്ക് തന്നെ ആർജിക്കാൻ കഴിയത്തില്ല, ആത്മാശ്രയ ദോഷം വരും. ഇവിടെ മുക്തനായിരിക്കുന്ന എന്താണ്? താൻ തന്നെയാണ്. പിന്നെ വിശേഷിച്ച് എന്താ സംഭവിക്കുന്നത്? സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? ആ സ്വരൂപത്തെ ബോധിക്കുന്നു. ഒരാൾ ഉപദേശിച്ചാൽ കേൾക്കുന്നതാണ് ബോധവും വരുന്നുള്ളൂ. അതുകൊണ്ടവിടെ പറയുന്നു. ഇവിടെ പിന്നെ വിശേഷിച്ച് പറയുന്ന എന്താണ്? അനന്വാഗതം പുണ്യേന, അനന്വാഗതം പാപേന എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഈ സുഖദുഃഖരഹിതനായി അതെല്ലാം ഇരിക്കുന്നു എന്ന് പറയുന്ന ഈ വാക്യത്തിന് ഈ സന്ദർഭത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ഉപനിഷത്തിൽ ബൃഹദാരണ്യത്തിൽ അത് പറയുന്ന സന്ദർഭത്തിൽ ആ സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു എന്ന് പറയുന്നതിലുപരിയായി സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു, സ്വരൂപമാണ് മുക്തി, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുക, മറിച്ചൊന്നിന്റെ ആവശ്യമില്ല, ഇതെല്ലാം പറയുന്നെങ്കിലും ആ പ്രകടനത്തിൽ, ബൃഹദാരണ്യത്തിലെ ആ പ്രകടനത്തിൽ ഈ വാക്യത്തിനൊരു വിശേഷതയുണ്ട്. അതെന്താണ് പറയുന്നത്? സുഷുപ്തൌ അപി ആത്മതത്വം പുണ്യപാപാഭ്യാം അസ്പൃഷ്ടം ഭവതി. അവിടെ ആ പ്രകടനത്തിൽ ഇത് പറയുന്നത് എങ്ങനെയാണ്? ആ സുഷുപ്തി അവസ്ഥയിലും പറയുന്നു. സുഷുപ്തി അവസ്ഥയിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എങ്ങനെയാണോ ജാഗ്രത അവസ്ഥയിൽ, എങ്ങനെയാണോ സ്വപ്നാവസ്ഥയിൽ, അതുപോലെ. കാരണം ഇവിടുത്തെ ഈ ചർച്ച മുഴുവൻ സുഷുപ്തി ആശ്രയിച്ചിട്ടാണ്. അവിടെയും എന്താണ് ആത്മതത്വം? ഈ ആത്മതത്വം പുണ്യ പാപാഭ്യാം അസ്പൃഷ്ടം ഭവതി. അവിടെയും ഈ ആത്മതത്വം പുണ്യപാപരഹിതമായിരിക്കുന്നു. അതാണ് ഇവിടുത്തെ വിശേഷത. എന്തു പറഞ്ഞു? അനന്വാഗതം പുണ്യേന, അനന്വാഗതം പാപേന എന്ന് പറയുമ്പോൾ അതിനെ പറയുന്നു അത് സുഷുപ്തിയിലൂടെ മനസ്സിലാക്കുക. അത് സുഷുപ്തിയിലൂടെ മനസ്സിലാക്കുന്നതിന് എന്താ സൗകര്യം? കാരണം അവിടെ പുണ്യപാപങ്ങളുടെ അനുഭവമില്ല. തന്നവിടെ പുണ്യവാനോ അല്ലെങ്കിൽ പുണ്യത്തിൻ്റെ ഫലമായിരിക്കുന്ന സുഖത്തെ അനുഭവിക്കുന്നവനോ അല്ല, പാപമുള്ളവനോ പാപഫലമായ ദുഃഖത്തെ അനുഭവിക്കുന്നവനോ അല്ല എന്നുള്ളതുകൊണ്ട് ആ സുഷുപ്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത് പ്രജാപതി. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറയുന്നു ഇവിടെ ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സുഷുപ്തോ അപി, കാരണം ഇത് ആർക്ക് സുഷുപ്തിയിൽ പോയി മനസ്സിലാക്കാൻ പറ്റത്തില്ല, അത് കൈവിട്ടു പോയ കാര്യമാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഗ്രഹിക്കുന്നത് ജാഗ്രതത്തിലാണ്. അപ്പൊ ജാഗ്രതത്തിൽ അയാളെ വിചാരം ചെയ്ത് മനസ്സിലാക്കുമ്പോൾ പറയുന്നു ജാഗ്രതത്തിലും സ്വപ്നത്തിലും എങ്ങനെയാണോ ആ സ്വരൂപം ആത്മതത്വം പുണ്യപാപാഭ്യം അസ്പൃഷ്ടം, പുണ്യപാപസ്പർശം ഇല്ലാതിരിക്കുന്നത്. ഈ പുണ്യമൊന്നും പാപമൊന്നും പറയുന്ന എന്താണോ അദ്വൈതികളായാലും ശരി, പൂർവമീമാംസകളായാലും ശരി, തർക്കികന്മാരായാലും ശരി, ആരെല്ലാം പുണ്യപാപങ്ങളെ അംഗീകരിക്കുന്നുണ്ടോ അവരെല്ലാം പറയുന്നത് എന്താണ്? ഈ പുണ്യപാപങ്ങൾ എന്ന് പറയുന്ന ഒരു സംസ്കാര വിശേഷമാണ്, അതിനെ തന്നെ ധർമാധർമ്മം എന്ന് പറയും. അതാണ് സുഖദുഃഖങ്ങൾക്ക് ഹേതുവായിരിക്കുന്നത്. അത് കർമ്മജന്യമാണ്, കർമ്മത്തിൽ നിന്നുണ്ടാകുന്ന. ഇവിടെ പറയുന്ന സുഷുപ്തിയിൽ അങ്ങനെ പുണ്യപാപ സംസ്കാരങ്ങൾ ശേഷിക്കുന്നില്ല. അസ്പൃഷ്ടമായിരിക്കുന്നു ആര്? ആത്മാവ്. അതിനോട് സംബന്ധമില്ലാതിരിക്കുന്നു. അത് ജാഗ്രത്തിലും അങ്ങനെ തന്നെ, ജാഗ്രത്തിലും അതിൻ്റെ സ്പർശമില്ലാതിരിക്കുന്നു. കാരണം പ്രജാപതി ഇന്ദ്രനെ ഉപദേശിക്കുന്നത് ജാഗ്രത്തിലാണ്. അപ്പോൾ ജാഗ്രത്തിൽ ഈ ഉപദേശം കേൾക്കുന്നവരാണ് സുഷുപ്തിയിൽ പോയിട്ട് ഇതൊക്കെ അറിയാൻ പറ്റും, നടക്കുന്ന കാര്യമില്ലല്ലോ. അതുകൊണ്ട് പറയുന്നു ജാഗ്രത്തിൽ എങ്ങനെയാണോ നീ അത് ബോധിക്കുന്നത് അത് തന്നെയാണ് സുഷുപ്തിയിലും ബോധിക്കേണ്ടത്. ജാഗ്രതത്തിലൊരു വിഷമമുണ്ട്. എന്താണ്? ഞാൻ സുഖവും ദുഃഖവും അനുഭവിക്കുന്നു, അനുഭവിക്കുന്ന സമയത്ത് സുഖവും ദുഃഖവും ഇല്ലാത്തവനാണെന്ന് എന്നെക്കുറിച്ച് ധരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് നിനക്ക് സുഷുപ്തിയിൽ ഒഴിവായി കിട്ടും. കാരണം അവിടെ താൻ ഒന്നും പറഞ്ഞില്ല, സുഖത്തെയും അറിഞ്ഞില്ല, ദുഃഖത്തെയും അറിഞ്ഞില്ല. പറയുന്നു അവിടെ ഞാൻ സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയുന്ന ജാഗ്രതയിലിരുന്നുള്ള കൽപ്പനകൾ. സുഖദുഃഖങ്ങളില്ലാതിരാത്ത അവസ്ഥയെക്കുറിച്ച് താൻ കൽപ്പിക്കുന്നതാണ് അവിടെ പരമസുഖമായിരുന്നു. എന്തുകൊണ്ടാണ് സുഖം എന്ന് പറയുന്ന കാരണം, ഇവിടെ സുഖവും ദുഃഖവും രണ്ടും ദുഃഖമാണ്. ആ സുഖദുഃഖ രൂപത്തിലുള്ള ദുഃഖം ഒഴിഞ്ഞാൽ പിന്നെ അതിനെന്തു പറയും? അതൊരു തരം സുഖമാണ്. ഉദാഹരണം പറയുന്നത് എന്താണ്? ഉദാഹരണം മുമ്പ് പറഞ്ഞിട്ടുണ്ട്, തലയിലിരിക്കുന്ന വലിയ ഭാരത്തെ ചുമട് താങ്ങിയിലേക്ക് ഇറക്കി വെച്ചു കഴിഞ്ഞാൽ ആ ദുഃഖം ഒഴിവാകുന്നത് തന്നെ എന്താണ്? പ്രത്യേകിച്ച് അവിടെ സുഖത്തിന് വേണ്ടി, സുഖത്തെ ആർജിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. പക്ഷെ അതൊരു സുഖമാണ്, ദുഃഖം ഒഴിവാകുക എന്ന് പറയുന്നു. അതാണ് കർമ്മം എന്ന് പറയുന്നത്. വലിയ ക്ലേശങ്ങളെ ഉണ്ടാക്കുന്നു, അനുകൂലമായിരിക്കുമ്പോൾ സന്തോഷം ഉണ്ടാക്കുന്നു, പ്രതികൂലമായിരിക്കുമ്പോൾ അത് ദുഃഖത്തെ ഉണ്ടാക്കുന്നു. ഇതൊക്കെ പരമാർത്ഥമാണ്. ഇതങ്ങോട്ട് വിട്ടുകഴിഞ്ഞാലോ അതിലൊരു സുഖമുണ്ട്. ആ ത്യാഗം ഒരു സുഖത്തെ കൊണ്ടുവരുന്നതല്ല, ഈ ക്ലേശങ്ങളിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ വരുന്ന ഒരു സുഖം. ത്യാഗം എന്ന് പറയുന്ന അഭാവരൂപമാണ്. അതിന് പ്രത്യേകിച്ച് ഒന്നിനെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല, അഭാവത്തിൽ നിന്നുണ്ടോ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷെ എന്നാലും പറയുന്നതാണ് അതൊരു സുഖമാണ്. കർമ്മത്യാഗം സുഖമാണെന്ന് പറയും. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് മനസ്സിലാകുന്ന വഴി പറഞ്ഞ അലസത ഒരു സുഖമാണ്, ഒന്നും ചെയ്യാതിരിക്കുക. പണി ചെയ്യാൻ ബാധ്യസ്ഥനായവൻ പണി ചെയ്യാതിരുന്നല്ലോ, ഇപ്പോൾ ഇത് നല്ല സുഖമുള്ള ഏർപ്പാടാണ്. അപ്പോൾ കർമാഭാവം എങ്ങനെ സുഖത്തെ ഉണ്ടാക്കുന്നില്ല, പക്ഷെ അതിനവൻ പറയുന്നു, അവൻ ആരോപിക്കുന്നു അത് സുഖമാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ അവിടെ ദുഃഖമില്ല, കാരണം കർമ്മത്തെ അവൻ പ്രതികൂലമായി കാണുകയും ദുഃഖമായി കാണുകയും ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോൾ അതിനെ സുഖമെന്ന് അവൻ വ്യാഖ്യാനിക്കുകയാണ്. ആ ദുഃഖാഭാവത്തെയാണ് അവിടെ സുഖമെന്ന് പറയുന്നത്. ഇതുപോലെ വെളിച്ചത്തിന്റെ അഭാവം ഇരുട്ട് എന്ന് പറയുന്ന പോലെ അവിടെ രണ്ടാമതൊരു വസ്തുവല്ല, വെളിച്ച അഭാവമാണ്. അതുപോലെ സുഷുപ്തിയെ കുറിച്ച് പറയുന്നു, അവിടെ പുണ്യപാപങ്ങളില്ല, പുണ്യപാപ ഫലങ്ങളില്ല. അത് മനസ്സിലാക്കാൻ എളുപ്പമാണ് ജാഗ്രതത്തിനെ അപേക്ഷിച്ച്. കാരണം ജാഗ്രതത്തിൽ സദാ താൻ സുഖദുഃഖങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുമ്പോൾ എങ്ങനെ സുഖ ദുഃഖങ്ങളില്ലാത്ത ഒരു സുഖത്തെക്കുറിച്ച് ജാഗ്രതത്തിൽ എങ്ങനെ മനസ്സിലാക്കും? സുഷുപ്തിയിൽ അങ്ങനെയല്ല, അവിടെ സുഖദുഃഖങ്ങളില്ലാത്തൊരു സുഖമുണ്ട്. അതെന്താണ്? ആ കേവലമായ സ്വരൂപമാണ്. ഇവിടെ പറയുന്നത് ഈ മന്ത്രത്തിൽ എന്താണ്? അനന്വാഗതം പുണ്യേന, അനന്വാഗതം പാപേന തീർണ, ഉത്തീർണനായിരിക്കുന്നു എന്ന് പറയുന്ന ആ സുഷുപ്തിയെ കുറിച്ചാണ്. അവിടെ ഈ പുണ്യപാപരൂപത്തിലുള്ള സംസ്കാരങ്ങളും അവിടെ ഇല്ല. നമ്മൾ സാധാരണ ധരിക്കുന്ന എന്താണ്? നമ്മൾ ധരിക്കുന്നു അവിടെ എന്തോ സംസ്കാരം ശേഷിക്കുന്നു. തന്നിൽ യാതൊരു സംസ്കാരവും ശേഷിക്കാത്തടത്തും താൻ സംസ്കാരത്തെ കൽപ്പിച്ചാൽ ഇത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അവിടെ എന്തിനെ ഗ്രഹിക്കാവൂ? ഉത്തീർണമായിരിക്കുന്ന പുണ്യഭാവ സംസ്കാരരഹിതമായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ മാത്രമേ ഗ്രഹിക്കാവൂ. എന്നാലേ പരമാർത്ഥത്തിൽ എന്താണ് തത്വം എന്നുള്ള ബോധം വരും. മറിച്ച് അവിടെ ഒരു സംസ്കാരത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചില പ്രക്രിയകളെല്ലാം കാണാതെ പഠിക്കും, ചില യുക്തികൾക്ക് സമാധാനം കണ്ടെത്തും എന്നുള്ളതല്ലാതെ എന്താണ് തൻ്റെ പരമാർത്ഥ സ്വരൂപം എന്നുള്ളത് ഗ്രഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ വിശേഷിച്ച് പറയുന്നത് സുഷുപ്ത അവസ്ഥായാം. ഈ പറയുന്നതെല്ലാം സുഷുപ്ത അവസ്ഥയെക്കുറിച്ചാണ്. ആത്മതത്വം പുണ്യപാപാഭ്യാസ്പൃഷ്ടം ഭവതി. ഇങ്ങനെയൊരു വാക്യം വായിക്കുന്നവർക്കും ഇതിൻ്റെ താല്പര്യം മനസ്സിലാകത്തില്ല എന്നുള്ളതാണ് പ്രശ്നം. എന്തുകൊണ്ട് ഹി അസ്മാദാത്മാ സുഷുപ്തോ സർവശോകാതീതഃ? അതൊന്നുകൂടി വിശദീകരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പ്രജാപതി ഇന്ദ്രനെ എന്തുകൊണ്ട് ആ തരത്തിൽ ഉപദേശിക്കുന്നു? പാപേന തീർണോ ഹി സദാ തദാ സർവാൻ ശോകാൻ ഹൃദയസ്യ ഭൂതി. അത് വിശദീകരിക്കുന്നു. യസ്മാ തീർണോ ഹി എന്നൊരു ശബ്ദം അവിടെ ശ്രുതിയിൽ ഉപയോഗിച്ച ഹീയുടെ അർത്ഥം പറയുകയാണ്. യസ്മാ എന്തുകൊണ്ടെന്നാൽ ആത്മാ എന്നുവെച്ച സ്വരൂപം. പ്രജാപതി ഇന്ദ്രനോട് പറയുകയാണ് നിന്റെ സ്വരൂപം. ഇവിടെ ഭ്രാന്തി സാധാരണഗതി ഉണ്ടാകാറുണ്ട്, വിപരീത ബുദ്ധി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത്. അതുമാത്രമല്ല, ഈ കാര്യം തെറ്റായ രീതിയിൽ ഒരുപാട് പേരും മനഃപ്പാഠം പഠിച്ചു വച്ചിട്ടുമുണ്ട്. ഒന്ന്, ഇത് മനഃപ്പാഠം പഠിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു കാര്യമില്ല. ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്, ശ്രവണത്തിലൂടെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ വിചാരത്തിലൂടെ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ആ ബോധ്യപ്പെടലാണ് മുക്തിയെക്കുറിച്ചുള്ള സർവ സംശയങ്ങളും അവസാനിക്കുന്നത്. ഛിദ്യന്തി സർവ സംശയാഹാരം. അതുകൊണ്ടാണ് ഇവിടെ ആ എഴുതിയിരിക്കുന്ന രീതി തന്നെ അത് വായിച്ചിട്ട് വിശദീകരിക്കുന്നത്. ഹി അതിൻ്റെ അർത്ഥം പറയുന്നത് യസ്മാത് ആത്മാ എന്ന് പറഞ്ഞ ഇവിടെ പ്രജാപതി ഇന്ദ്രനോട് പറയുന്നു നിന്റെ സ്വരൂപം. സുഷുപ്തവും അവിടെ പ്രത്യേകിച്ച് പറയുന്നു. സുഷുപ്തി എന്ന് പറയുന്നതിന്റെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കാൻ വേണ്ടി പറയുന്നു. കാരണം പ്രകരണം അതാണ്. ഇപ്പൊ സുഷുപ്തിയെ വിട്ടിട്ട് ഇവിടെ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. സുഷുപ്തിയിൽ സർവശോകാതീത, അവിടെ സർവശോകാതീതനായിരിക്കുന്നു. നമ്മൾ ഒരു കാര്യം പറയും, ശരിയാണ്, അവിടെ ദുഃഖമൊന്നും അറിഞ്ഞില്ല, പക്ഷെ അവിടെ സുഖത്തെ അറിഞ്ഞല്ലോ. അത് ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? ഇവിടെ സുഖവും ദുഃഖവും രണ്ട് ശോകമാണ്, രണ്ട് ദുഃഖമാണ്. എന്തുകൊണ്ട്? ആവേശമാണ്. ഒന്ന് മറ്റൊന്നിന് കാരണമായി തീരും, ഒന്നുണ്ടെങ്കിൽ മറ്റൊന്ന് അതിനോടൊപ്പം വരും. ദ്വന്ദ്വങ്ങളായ ഒന്നിനെ ഒന്ന് വിട്ട് ഒന്ന് മാത്രം ഗ്രഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ശോകം എന്ന് പറയുന്നതിന് ശേഷം പറയുന്ന സർവ്വശോകങ്ങൾക്കും അതീതനായിരിക്കുന്നു എന്ന് വെച്ചാൽ അവിടെ സുഖദുഃഖങ്ങൾ യാതൊന്നുമില്ല. സുഖത്തെക്കുറിച്ച് പറയുന്നു ഇതുപോലെയാണ്, ഭാരങ്ങളെല്ലാം ഒഴിഞ്ഞു, കേവല സ്വരൂപം അവിടെ നിന്നു. അതിനെ കുറിച്ച് പറയുന്നു സുഖസ്വരൂപമാണ്. നമ്മുടെ ഭാവനയിൽ കാണുന്ന ഒരു സുഖത്തെ അല്ല ഇവിടെ പറയുന്നു, കേവലമായ സ്വരൂപത്തെക്കുറിച്ച് പറയുന്നു, ദുഃഖരാഹിത്യത്തെക്കുറിച്ച് പറയുന്നു. അതിന് സുഖമെന്ന് വിളിച്ചുകൂടെ വിളിക്കാം. സുഖമെന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നതിന് ദോഷമില്ല. ആനന്ദം എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നതിന് ദോഷമല്ല. പക്ഷേ അതിനെ തുടർന്ന് വരുന്ന ഭാവനകളിൽ മനസ്സ് പോകാൻ പാടില്ല. ആനന്ദം അല്ലെങ്കിൽ ആ സുഖമെന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ഈ സുഖദുഃഖങ്ങൾ രണ്ടുമല്ല. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? സുഷുപ്തവും സർവശോകാതീത, അവിടെ സർവശോകാതീതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറയുന്നു? തസ്മാത് നേരത്തെ വ്യാഖ്യാനിച്ചതാണ്. ഇത് ഞാൻ വ്യാഖ്യാനിക്കുമ്പോൾ ഇതല്ല എൻ്റെ യുക്തിയിലോ ഭാവനയിലോ പറയുന്നതാണെന്ന് തോന്നിപ്പോകും. അതുകൊണ്ട് പറയുന്നു തസ്മാത് ഹൃദയസി ഏവ സർവേശോക. സർവശോകങ്ങളും സുഖദുഃഖങ്ങളെല്ലാം എന്താണ്? കേവലം മനസ്സിൻ്റേതാണ്, സ്വരൂപത്തിൻ്റേതല്ല എന്നാണ് ഇതിൻ്റെ താല്പര്യം. അപ്പോൾ അവിടെ ആ സ്വരൂപം ശോകാതീതമായി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ മനസ്സോ മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്ന സുഖദുഃഖങ്ങളോ ഒന്നും തന്നെ അവിടെയില്ല, കേവലമായ സ്വരൂപത്തെ സ്ഥിതി ചെയ്യുന്നു. അതാണ് മുക്തി, അല്ലെങ്കിൽ മുക്തിയുടെ സ്വരൂപമായി ഇന്ദ്രനെ പ്രജാപതി ഉപദേശിക്കുന്നു. അതിൽ നിന്ന് മുക്തിയെ മനസ്സിലാക്കണമെന്നാണ്. അത് തന്നെയാണ് ജാഗ്രത്തിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ മനസ്സിലാക്കുന്നവന്റെ മുക്തി എന്ന് പറയുന്നത് എന്താണ്? അത് അവന്റെ സ്വരൂപം തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഈ ജാഗ്രതയിൽ മനസ്സ്, ഇന്ദ്രിയങ്ങളെല്ലാം അതിൻ്റെ വ്യാപാരങ്ങൾ ഏർപ്പെട്ടിരിക്കുമ്പോൾ നിങ്ങൾ സുഖവും ദുഃഖവും ശാന്തി സമാധാനവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിന് ഭാഷ്യകാരം പറയുന്ന ഒരു വഴി സന്യാസം, പുണ്യപാപ കർമ്മങ്ങളെയൊക്കെ ഉപേക്ഷിക്കുക. അതുകൊണ്ട് അത് കിട്ടുമെങ്കിൽ നിങ്ങളുടെ കാലത്ത്, നിങ്ങളുടെ ചുറ്റുപാടുകളിൽ, സാഹചര്യങ്ങളിൽ, നിങ്ങളുടെ ദേശത്ത് അതുകൊണ്ട് കിട്ടുമെങ്കിൽ അത് ആകാം. അല്ലാതെ സന്യാസം എന്ന് പറഞ്ഞ് വീട് ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തെ വീടാക്കി കഴിഞ്ഞാൽ അത് സന്യാസമാകത്തില്ല. ഒരു വീട് വിട്ട് വേറൊരു വീട്ടിനെ സ്വീകരിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു ഡ്രസ്സ് മാറി വേറൊരു ഡ്രസ്സ് കിട്ടുന്നേ ഉള്ളൂ. ഹെയർ സ്റ്റൈൽ മാറിയുണ്ട്, സന്യാസമാകത്തില്ല. അത് അത്തരമൊരു സന്യാസത്തെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. ഇന്നത്തെ സന്യാസം എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈൽ മാറ്റുക എന്നുള്ളതാണ്. മുമ്പ് ക്രോപ്പ് ചെയ്ത് ഇപ്പം മുട്ടയായി, അതാണ് സ്റ്റൈൽ മാറിയത്. അത് സന്യാസിയുടെ സ്റ്റൈൽ. അതുകൊണ്ടൊന്നും അത്തരമൊരു സന്യാസത്തെ കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഇന്ന് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇതൊക്കെ ഇന്നൊരു ഓരോ മനുഷ്യർ ഓരോ വേഷം കിട്ടുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉദര നിമിത്തം ബഹുകൃത വേഷം, ഇത്രയൊക്കെ ഉള്ളൂ. ഇതുകൊണ്ട് ചിലവ് കഴിഞ്ഞു പോകുന്നു, വലിയ ബുദ്ധിമുട്ടാണ്. അല്ലാതെ എന്താ? പിന്നെ കാണുന്നവർ വിചാരിക്കും ഒരാനച്ചന്തം എന്തോ കേമത്തം ഉണ്ടെന്ന് വിചാരിക്കും. അതിനിങ്ങനെ ഞങ്ങളെപ്പോലെ കുറേ പേര് ജീവിച്ചു പോകുന്നു, വലിയ അല്ലല്ലില്ല. അല്ല, ഇവിടെ പറയുന്നതും ഇതുമായിട്ടൊന്നും കാര്യമായ ബന്ധമൊന്നുമില്ല. അതുകൂടെ സ്പഷ്ടമായി പറയുന്നു, ഇതാണ് ഇത് സ്വരൂപം, ഇതാണ് ബോധം, ഇതാണ് മുക്തി. അതുകൊണ്ട് തസ്മാത് അസംസാരി സ്വരൂപ പ്രതിപാദനപരമേവ ഏതത് വാക്യം, ഇതെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഈ വാക്യങ്ങളെല്ലാം ഈ സുഖദുഃഖങ്ങളിൽ നിന്ന് തീർണമായിരിക്കുന്നു, മുക്തമായിരിക്കുന്നു എന്ന് പറയുന്ന വാക്യങ്ങളെല്ലാം അസംസാരിയായ തൻ്റെ സ്വരൂപത്തെക്കുറിച്ച് പ്രതിപാദനം ചെയ്യുകയാണ്. ഇവിടെയൊക്കെ നമ്മൾ വായിച്ചിട്ട് പദമൊക്കെ പിരിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ന് വായിച്ച ഭാഗം വരെ നോക്കാം. കഥമേതത് അവഗമ്യതേ യത് അത ഊർധ്വം വിമോക്ഷായ ഏവ. എന്താണ് വിമോക്ഷായ ഏവ? ഒരു മൂളന് മാത്രം കേൾക്കുന്നു, തേനീച്ച മുളം പോലെ ശബ്ദങ്ങളൊന്നും പുറത്തു വരുന്നില്ല. സൂത്രം പറയും. വൃദ്ധിര ആദേശെന്ന് പറയുന്നത് സ്വപ്ന വിധിക്കുന്ന സൂത്രം. വൃദ്ധിരേച്ചി ബ്രൂഹി ഇതി പതേ പതേ പൃച്ഛതി വെച്ച അനന്വാഗത സമാസമാണെങ്കിലും അനനു ആഗത അനന്വാഗതസ്തേന അനന്വാഗതസ്തേന എന്താണ് എല്ലാം പറയണം. ഏതൊക്കെ സൂത്രങ്ങളോടെ വന്നോ അതെല്ലാം പറയണം. പറഞ്ഞ് ശരിയാണ്. സജുഷൂരു ഖർവസാന വിസർജനീയ വിസർജനീയ ശിസ്സ, ഇത്രയും സൂത്രങ്ങൾ അത് കാണുമ്പം പറഞ്ഞു. പിരിച്ചങ്ങനെ അനന്വാഗതഹത്തേന ഭവതി അസംഗഹ ഹി അയം, അതൊക്കെ സാധാരണ വരുന്നതാണ്. പുരുഷഹ എന്താണ്? പുരുഷഹ പുരുഷഹ, ശരി, പൂർണ്ണമായില്ല, പറയുന്നതൊക്കെ ശരിയായി, പൂർണ്ണമായില്ല. പുരുഷ എന്താണ്? പിടിയിടുന്നില്ല. അതായത് ഇതിന്റെ കുഴപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിപ്പിക്കുന്നത് പോലെയല്ല പഠിക്കുന്നത്, മുമ്പ് പഠിച്ചതുപോലെ പഠിക്കുകയാണ്, അത് ശരിയാവില്ല. പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിക്കുന്നു, അതിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. പുരുഷഹ സജുഷോരു ഖരവസാനയൊരു വിസർജനീയ, രണ്ട് സൂത്രം വന്നിരിക്കുകയാണ്. അണവസാനം വിസർഗം വന്നിരിക്കുന്നു, പുരുഷഹ അത് അവസാനമാണ്. ഇതി പദേ പദേ പ്രതിപത്തി അനന്വാഗതം പുണ്യേന അനന്വാഗതം ഭാവേന തീർണോ ഹി സദാ സർവാൻ ശോകാൻ ഹൃദയസ്യ ഭവതി ഇതി ച. ആർക്കും ഇനി പഠിക്കാനുള്ളതിനാണ് ശ്രദ്ധ, പഠിച്ചതൊക്കെ കഴിഞ്ഞെന്നുള്ള രീതിയിലാണ് അവിടെ അവഴം. തസ്മാത് അസംസാരി സ്വരൂപ പ്രതിപാദന പരം ഏവ ഏതത് വാക്യം ഇതി അവഗന്തവ്യം പത്യാദി ശബ്ദേഭ്യ. എന്താ ശബ്ദേഭ്യ അവിടെ എന്ത് വന്നു? ശരി, സജുഷോരു കരവസാനോ വിസർജ്ജ, അങ്ങനെയെല്ലാം വരുന്നിടത്തൊരു സകാരമുണ്ട്, അതിൽ വിസർഗം വന്നു എന്ന് മനസ്സിലായി തോന്നുന്നു. അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണം വരുമ്പോൾ അത് ശരിയായിക്കോളും. ഇതശ്ച എത്ര എളുപ്പമായി ഇവയാണ് ചെയ്യുന്ന, എല്ലായിടത്തും പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എളുപ്പമായി പോരാ. പോരാന്ന് പറഞ്ഞു കഴിഞ്ഞാ ആ അവിടെ മുന്നേ തുറന്നു. സജുഷോരു കരവസാന വിസർജനീയ പിന്നെ വിസർജനീയ സഹ, കഴിഞ്ഞ ദിവസം പഠിച്ച സൂത്രങ്ങളെല്ലാം വന്നു. ഇതഹ ഇതസ് എന്ന് പറയുന്ന അവ്യയമാണ്, ഇതസ് എന്ന് പറയുന്ന അവ്യയത്തിന്റെ സകാരമാണ്, അതിന് സസജുഷോരു എന്ന്. കാരണം ഇവിടെ ഖരിലെ ചാ പരത്തിലിരിക്കും, ആ ചാ കാണുമ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ അവസാനം വന്നത് സ്തോസ്റ്റുനസ്സുകളാണ്. അപ്പോൾ അതിന് മുമ്പ് വന്ന സൂത്രങ്ങൾ ഊഹിച്ചോണം, പിറകിലോട്ട് പോകണം. അപ്പോൾ അത് അങ്ങനെ അല്ലാതെ വരാൻ വഴിയില്ല, വേറെ രീതിയിലും വരത്തില്ല. സ്തോസ്റ്റുനസ്സു വരണമെന്നുണ്ടെങ്കിൽ ആദ്യം സസക്ഷരു കരവസാന വിസർജനീയ വിസർജനീസോസ്റ്റുനസ് ഇത്രയും സൂത്രങ്ങളുടെ പ്രവർത്തിക്കും. അങ്ങനെ മനസ്സിലാക്കുന്നിടത്താണ് ബുദ്ധി. നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ സന്ധികൾ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് കൈ കഴുകണം, അല്ലെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. ഇതശ്ച അസംസാരി സ്വരൂപം, ഇവിടെ വീണ്ടും സന്ധി വന്ന് എന്താണ്? ദീർഘ സംസാരി സ്വരൂപ പ്രതിപാദന പരം ഏവത്തിരേജി വാക്യം ഇതി അവഗന്തവ്യം. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഉപയോഗിക്കുന്നിടത്ത് ശിഷ്ടന്മാരെന്ന് വെച്ചാൽ ഭാഷകാരനെ പോലെയുള്ളവർ എല്ലായിടത്തും സന്ധി ചെയ്തേ ഉപയോഗിക്കത്തുള്ളൂ. ഇവിടെ വേണമെങ്കിൽ സന്ധി ചെയ്യാതിരിക്കാം, പക്ഷെ അവർ സന്ധി ചെയ്യാതെ ഉപയോഗിക്കത്തില്ല. അങ്ങനെ സന്ധി ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്മിൻ വാക്യേ പത്യാദേഹ ശബ്ദ അസംസാരി സ്വരൂപ പ്രതിപാദന പരാഹ. ഇവിടെയൊക്കെ നമ്മൾ പഠിച്ചതുപോലെ ഒന്നും പഠിച്ചിട്ടില്ല. സംസാരി സ്വഭാവ പ്രതിഷേധാസ് എന്താണ്? എന്താണോ സസജുഷോരു സജനീഹ സജനീശ സഹ സൂചനാശ. അപ്പൊ പിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയും പ്രതിഷേധാഹ ച എന്ന് പിരിക്കും. പ്രതിഷേധാഹ ച, അവിടെ നമ്മൾ പിന്നിലോട്ടും പോകണം മുന്നിലോട്ടും വരണം, എന്നാലേ ആ പ്രക്രിയ പൂർണ്ണമാകത്തുള്ളൂ. പിന്നിലേക്ക് പോകാന്ന് വെച്ചാൽ സസ്യശിഷോരു ഖരവസാനിയവർ വിസർജനീയ വരെ വരണം. അവിടെ നിന്ന് മുമ്പിലോട്ട് പോയിട്ട് വിസർജനീയ സഹസ്തൂസ്റ്റുനസ്സു. അവിടെ നമ്മൾ ശരിയായ രീതിയിൽ സന്ധി മനസ്സിലാക്കുന്നുള്ളൂ. സർവസ്യ വശി സർവസ്യ ഈശാന സർവസ്യീശാന ആത്മന സർവസ്യ അധിപതി അവിടെ നോക്കുക. അധിപതി, അത് ഒരു ശ്രുതിവാക്യത്തിന്റെ ഉദ്ധരണിയാണ്. എന്നുവെച്ചാൽ ആ വാക്യത്തെ പ്രത്യേകം എടുത്തിരിക്കുകയാണ്. അപ്പൊ അതവിടെ തീർന്നു എന്ന് വെച്ചാൽ അവിടെ അത് അവസാനമായി. അതുകൊണ്ട് അടുത്തു വരുന്ന ഭാഗവുമായിട്ട് അവിടെ സന്ധി ചെയ്തിട്ടില്ല, അത് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിനെ നമ്മൾ അവസാനമായിട്ട് കാണും. അധിപതിഹി, അതിനവിടെ കോമ കൊടുത്ത് അങ്ങനെ നിർത്തിയിരിക്കുന്നു, സന്ധി വരുന്നില്ല. എന്ന് വെച്ചാൽ അടുത്തവുമായി ചേർന്നുള്ള വാക്യ സന്ധി വരുന്നില്ല, വാക്യ സംസ്കാരം അവിടെ സംഭവിക്കുന്നു. നിർത്തി കഴിയുമ്പോൾ അവിടെ പിന്നെ എന്തായിരിക്കും സംഭവിക്കുന്നത്? അധിപതിഹി എന്നിടത്ത് ആ അവസാനം വന്നുകൊണ്ട് എന്ത് സംഭവിക്കും? വിസർഗം വന്ന് അങ്ങനെ വന്നു, അതുകൊണ്ട് വിസർഗം വരുമോ? സഹിഷ്വരു അവസാനമായിട്ട് വിസർഗം വന്നു. അവിടെ എല്ലാം നമ്മൾ ഊഹിച്ചോണം. അവിടെ ഒരു സകാരമുണ്ട്, സകാരത്തിലാണ് ഈ പണികളെല്ലാം നടന്നിരിക്കുന്നത് എന്ന് ഊഹിച്ചോളും. അത് ഊഹിച്ചെടുക്കണം. കാരണം അധിപതി ഇകാരാന്ത ശബ്ദമാണ്, അതിൽ നിന്ന് സുവന്നു അധിപതിസ്. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് ഊഹിക്കാം, ഊഹിച്ച് മനസ്സിലാകും. ഇത്യേവം ജാതിയക്കാഹ സംസാരി സ്വഭാവ പ്രതിപാദപരഹ സനസാധന കർമ്മണ ഭൂയാം നോ ഏവ അസാധന. ഇതിൻ്റെ ഇടയ്ക്ക് പല സന്ധികളും വന്നു, പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കടന്നില്ല. ദൈവം ജാതീയക്കാഹ സംസാരി സ്വഭാവ, ഇവിടെയൊക്കെ സന്ധി വന്നിരിക്കുകയാണ്. നമ്മൾ പഠിക്കുക പ്രഷേധനാഹ, അവിടെ പ്രഷേധനാഹ അടുത്ത് വിരാമം എന്ന് വെച്ചാൽ ഫുൾ സ്റ്റോപ്പ്. അങ്ങനെ വരുന്നിടത്ത് എന്ത് വരും? അവിടെ പ്രതിഷേധാഹ, അവിടെ എന്താ? ഹരവസാന വിസർജനീയ അനന്ത് സദൃശ്വരൂപം, അത് മനസ്സിലാക്കണം. എന്തുകൊണ്ട് അവിടെ അവസാനിച്ചു? നമ്മൾ നോക്കുമ്പോൾ അടുത്തൊരു വാക്യം തുടങ്ങുന്നുണ്ട്, പക്ഷെ ഇവിടെ സംഹിതയില്ല. എന്തുകൊണ്ട്? എവിടെയാണോ വിരാമം വരുന്നത് അവിടെ സംഹിതയില്ല. അവിടെ ആ വാക്യത്തെ അവസാനിപ്പിച്ചു. അവസാനിപ്പിക്കുമ്പോൾ അത് വിസർഗത്തിൽ അവസാനിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, എവിടെയാണോ സംഹിത ഇല്ലാത്തത് അവിടെ സകാരത്തിൽ ഒരിക്കലും അവസാനിക്കില്ല. സകാരാന്തമായി വരുന്നതിന് അവിടെ വിസർഗത്തിലെ അവസാനിക്കും. പ്രഷേധനാഹ, അവിടെ ഒരു സകാരം ഉണ്ടായിരുന്നു, ആ സകാരത്തിന് സസ്യ പ്രകാരം ഒരു ഋത്വം വന്നു, വിസർഗം വന്നു. ഇതൊരു മൂന്നാല് സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂത്രവും അതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് പിടികിട്ടും. തസ്മാ സംസാരി പരമേശ്വര ഇഹ ഉക്ത അവഗമ്യതേ ഇതി അവഗമ്യതേ. ഇനി അടുത്ത സൂത്രം നോക്കുക. പത്യാദി ശബ്ദേഭ്യഹ അടുത്ത് പറയും. ഇതശ്ച സംസാരി സ്വരൂപ പ്രതിപാദന പരമേവേതദ് വാക്യമിത്യവഗന്ധവ്യം. ഇതശ്ച എന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്ന യുക്തി അനുസരിച്ചും അസംസാരിയായ സ്വരൂപത്തെ പ്രതിപാദനം ചെയ്യുന്നതാണ് ഈ വാക്യം. ഇവിടെ ഒരു വാക്യമല്ല, അന്ന് പറഞ്ഞ വാക്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് സുഷുപ്തിയെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളെല്ലാം തന്നെ എന്താണ് അവിടെ ജീവനെക്കുറിച്ചല്ല പറയുന്നത്, അസംസാരിയായ പരമേശ്വരനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് എൻ്റെ താല്പര്യം. ഇത് അശ്വൻ വാക്യേ പത്യാദി ശബ്ദ അസംസാരി സ്വരൂപ പ്രതിപാദന പരാഹ സംസാരി സ്വഭാവ പ്രതിഷേധനാശ്ച ഭവന്തി. എന്തുകൊണ്ട് ഈ വാക്യത്തിൽ വരുന്ന അടുത്ത് വരുന്നുണ്ട് പത്യാദി പതി തുടങ്ങിയ ശബ്ദങ്ങൾ അസംസാരി സ്വരൂപ പ്രതിപാദന പരാഹ സംസാരിയായിരിക്കുന്ന സ്വരൂപത്തെ അത് പ്രതിപാദനം ചെയ്യുന്നു. സംസാരി സ്വഭാവ പ്രതിഷേധനാശ സംസാരി സ്വഭാവത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അസംസാരിയായ സ്വരൂപത്തെക്കുറിച്ച് പ്രതിപാദനം ചെയ്യുന്നുണ്ട്, സംസാരി സ്വഭാവത്തെ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ടും ഒന്നാണല്ലോ. എങ്ങനെ? സർവസ്യ വശി സർവസ്യ ഈശാന സർവസ്യ അധിപതി. ഇവിടെ അവിടെ പതിശബ്ദം വന്നല്ലോ. സർവസ്യ അധിപതി സർവസ്യ വശി സർവസ്യ ഈശാന വശിയായിരിക്കുന്നവൻ, സർവത്തിനും സ്വതന്ത്രനായിരിക്കുന്നവൻ, അപരത്തിന് അധീനനാകാതിരിക്കുന്നവൻ. സർവസ്യ ഈശാന ഈശാന നിയമന ശക്തിമാൻ, സർവത്തെയും നിയമനം ചെയ്യുന്ന ശക്തിയോടുകൂടിയവൻ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു പറയുന്നു, ശബ്ദേ കാര്യം ആധിപത്യം കൊണ്ട് സർവത്തിനും അവൻ അധിപതിയായിരിക്കുന്നു. ഇതെല്ലാം പറയുന്നത് എന്താണ്? ആ പരമേശ്വര ഭവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടങ്ങനെ പറയുന്നു? അതിൽ നിന്ന് സൃഷ്ടിയാദികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സത്യമായിക്കൊള്ളട്ടെ അസത്യമായിക്കൊള്ളട്ടെ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അതിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ ബുദ്ധിക്ക് പിടികിട്ടിയാലും പിടികിട്ടിയില്ലെങ്കിലും ശരി, അതൊക്കെ അവിടെ സംഭവിക്കുന്നു. എന്തുകൊണ്ട്? തന്റെ സ്വയം താൻ സൃഷ്ടിയായി അറിയുന്നു, തന്റെ മുമ്പിൽ താൻ സൃഷ്ടിയെ കാണുന്നു, സൃഷ്ടിയെ താൻ അനുഭവിക്കുന്നു, അതിന്റെ സ്ഥിതി അതിന്റെ നാശങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്താണ് അവിടെ ഈ കഴിഞ്ഞ പ്രകടനത്തിൽ, അതായത് ഇന്ദ്രന് പ്രജാപതി ഉപദേശിച്ച് ആ സന്ദർഭത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജീവനെക്കുറിച്ചല്ല അധിപതിയായിരിക്കുന്ന പരമാത്മാവിനെയാണ്, പരമേശ്വരനാണ്. അതുകൊണ്ട് പ്രാജ്ഞേന ആത്മന സംപരിഷ്ക്ത എന്നെല്ലാം പറഞ്ഞിടത്ത് പരമാത്മാവിനെയാണ് ബോധിപ്പിക്കുന്നത്. ഇതാണ് യേശ സർവേശ്വരേശ എന്ന് മാണ്ഡവ്യത്തിൽ പറഞ്ഞത്. ഇത് തന്നെ മാണ്ഡവ്യത്തിൽ നമ്മൾ പറയുന്നത്, ഇവിടെയെല്ലാം ഇത്യവൻ ജാതീയക്കാഹ അസംസാരി സ്വരൂപ പ്രതിപാദനവരാഹ. ഇത്യവൻ ജാതിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതെല്ലാം സന്ദർഭങ്ങളിൽ പറയുന്നുണ്ടോ സുഷുതിയെക്കുറിച്ച്, അവിടെയെല്ലാം അസംസാരിയായിരിക്കുന്ന പരമാത്മാവിനെയാണ്. അതിനുള്ള പറയുന്നത് ജന്മാദ്യസ്യത എന്ന് പറയുന്നു, സൃഷ്ടിക്ക് കാരണമായി പറയുന്നത്. സ ന സാധന കർമ്മണ ഭൂയാ നവ അസാധന കർമ്മ കനിയാൻ, അത് പുണ്യകർമ്മങ്ങളെ കൊണ്ട് വലുതാകുന്നില്ല, വൃദ്ധിയെ പ്രാപിക്കുന്നില്ല. പാപകർമ്മങ്ങളെ കൊണ്ട് അത് മോശമാകുന്നില്ല, നാശത്തെ പ്രാപിക്കുന്നില്ല. അല്ലെങ്കിൽ പുണ്യകർമ്മങ്ങളെ കൊണ്ട് അതിന് ഊർധ്വഗതിയില്ല, പാപകർമ്മങ്ങളെ കൊണ്ടതിന് അതിന് അധോഗതിയില്ല. എന്തുകൊണ്ടത് നമ്മൾ പറഞ്ഞു, അസംഗു ഹയം പുരുഷ, അത് അസംഗനായിരിക്കുന്നു, ഒന്നും അവനെ ബാധിക്കുന്നില്ല. ഇതെല്ലാം ഇത്യവൻ ജാതീയക്കാഹ, ഈ തരത്തിലുള്ള എല്ലാ വാക്യങ്ങളും സംസാരി സ്വഭാവ പ്രതിഷേധനപരാഹ. അങ്ങനെ ഈ പ്രകടനത്തിലും മറ്റെവിടെയെങ്കിലും ഇങ്ങനെയുള്ള വാക്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ അവിടെ ജീവനല്ല പറയുന്നത്, സംസാരി സ്വരൂപത്തെ അത് നിഷേധിക്കുകയാണ് എന്ന് മനസ്സിലാക്കണം. തസ്മാ, അതുകൊണ്ട് അസംസാരി പരമേശ്വര ഇഹ ഉക്ത ഇത്യവഗം ഇത്. അതുകൊണ്ട് ഇവിടെ ഈ സുഷുതിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ പ്രകടനത്തിൽ പ്രജാപതി ഇന്ദ്രൻ ഉപദേശിക്കുമ്പോൾ അസംസാരിയായിരിക്കുന്ന പരമേശ്വരനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അജ്ഞാനിയായിരിക്കുന്ന ജീവനല്ല എന്ന് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ചർച്ചകൾ എല്ലാം. Yes.